ശിഖരങ്ങളുണർന്നിതാ പാട്ടു പാടിടുന്നു മനമേ നീയുമുണർന്നിട്ട് യേശുപരനെ പാടി സ്തുതിക്ക മനമേ നിന്നെ പരമോന്നതൻ പരിപാലിക്കുന്നതിനെ നിനച്ചാൽ നിനക്കുശത്തിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ മൃഗജാലങ്ങളുണർന്നിടുന്ന സമയത്തു നീ കിടന്നു മൃഗത്തെ കാണും നിർവിചാരിയായുറങ്ങാതെന്റെ മനമേ മരത്തിൻ കൊമ്പിലിരിക്കും പക്ഷിയുരയ്ക്കും ശബ്ദമതുക്കെ തുറക്കം തെളിഞ്ഞുടനെ നിന്റെ പരനെ പാടി സ്തുതിക്ക പരനേശു താനതി ഒരു സ്ഥലത്തിൽ പരിച്ചോടുണർന്നെഴുന്നു പ്രാർത്ഥിച്ചതു നീ ചിന്തിച്ചിടുക ഒരു വാസരമുഷസായപ്പോൾ പീലാത്തോസിന്റെ അരികിൽ പരനേശുവോരജം പോൽ നിന്ന് നിലനീ ചിന്തിച്ചിടുക സതിരാവിലെ സമയം പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു മറിയ മതിരാവിലെ യേശുവെ കാണാൻ നീ ഉള്ളം തകർന്നു കരയുന്നതെന്തതുല്യ സ്നേഹം മനമേ നിനക്കതുന്നു